ഭാഷ്യം കർമാധ്യായ ചതുർത്ഥ പാദ പ്രഥമസൂത്രം ആനുമാനികമപി ഏകേഷാം ഇതി ചേന്ന ശരീരരൂപക വിന്യസ്തഗ്രഹീതേർ ദർശയതി ച. ആനുമാനിക അധികരണമാണ്, അതിന്റെ ആമുഖമായി ഭാഷകാരൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ബ്രഹ്മജിജ്ഞാസംപ്രതിജ്ഞായ ബ്രഹ്മണോ ലക്ഷണമുക്തം ജന്മാദ്യസേത ഇതി അധാതു ബ്രഹ്മജിജ്ഞാസ എന്ന് തുടങ്ങിയതിന് ശേഷം ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു ജന്മാദ്യസേത ഇതി എന്ന്, അതായത് തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ ഒന്നാം അധ്യായത്തിലെ മൂന്നാം പാദം കഴിഞ്ഞ് നാലാം പാദത്തിലേക്ക് ആരംഭിക്കുകയാണ്. ഇവിടെ വരുന്ന ആ വിഷയത്തിന്റെ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ആദ്യം പ്രതിജ്ഞ, അത് കഴിഞ്ഞ് ബ്രഹ്മലക്ഷണം. തൽലക്ഷണം പ്രധാനശാപി സമാനം ഇത്യാശങ്ക്യ തത് അശബ്ദത്തിന് നിരാവൃതം ഈശ്വരന അശബ്ദമിതി. ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയുമ്പോൾ അത് പ്രധാനത്തിനും യോജിക്കുന്നു. സാംഖ്യന്മാര് ജഗത്തിന്റെ കാരണമായി കൽപ്പിച്ചിരിക്കുന്ന പ്രധാനത്തിനും ബ്രഹ്മത്തിന്റെ ലക്ഷണം ചേരുന്നുണ്ട്. അപ്പോൾ അത് നിഷേധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈക്ഷതേർ അശബ്ദം എന്ന് മുമ്പ് പറഞ്ഞത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തൽലക്ഷണം എന്ന് വെച്ചാൽ ബ്രഹ്മലക്ഷണം. പ്രധാനസ്യാപി സമാനം, പ്രധാനത്തിനും തുല്യമാണല്ലോ എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് പറഞ്ഞ ലക്ഷണം പ്രധാനത്തിന് ചേരുന്നുണ്ടല്ലോ. ഇത്യാസംഖ്യ എന്നൊരു പൂർവപക്ഷത്തെ ഉന്നയിച്ചിട്ട് തത് ആ പൂർവപക്ഷത്തെ അശബ്ദത്വേന നിരാകൃതം. ഇക്ഷതേർന്ന അശബ്ദം എന്നുള്ള സൂത്രത്തിലെ അശബ്ദ ശബ്ദം കൊണ്ട് നിരാകരിച്ചു എന്ന് പറഞ്ഞു. സംഖ്യന്മാര് പ്രധാനമാണ് ജഗത്തിന്റെ കാരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ശ്രുതി പ്രമാണം അല്ല. ശ്രുതി ജഗത്തിന് കാരണമായി പറയുന്നത് ബ്രഹ്മത്തെയാണ്. ഗതി സാമാന്യഞ്ച വേദാന്ത വ്യാഖ്യാനം ബ്രഹ്മകാരണവാദം പ്രതി വിദ്യതേന പ്രധാന കാരണവാദം പ്രതീതി പ്രപഞ്ചിതം ഗതേന ഗ്രന്ഥേന. ഗതഗ്രന്ഥം കഴിഞ്ഞുപോയ ഭാഗങ്ങളിലൂടെ എന്താണ് പറഞ്ഞത്? വേദാന്തവാക്യാനാം ഗതിസാമ. ഈ വേദാന്തവാക്യങ്ങളുടെ എല്ലാം പൊതുവെയുള്ള താല്പര്യം, വാക്യതാല്പര്യം എന്താണ്? ബ്രഹ്മകാരണവാദം പ്രതി വിദ്യതേ. ബ്രഹ്മകാരണവാദത്തിലാണ്, ബ്രഹ്മമാണ് കാരണം എന്ന് പറയുന്നതിൽ ആണ്. പിന്നെ പ്രധാന കാരണവാദം പ്രതി, മറിച്ച് പ്രധാനമാണ് കാരണം എന്ന് പറയുന്നതിലല്ല. ഇക്കാര്യവും ഗതേന ഗ്രന്ഥേന പ്രപഞ്ചിതം. പൂർവഗ്രന്ഥത്തിൽ പൂർവഗ്രന്ഥഭാഗത്തിൽ വിസ്തരിച്ചു. ഇതന്തു ഇദാനീം അവശിഷ്ടം ആശങ്കയതെ. ഇനി ശേഷിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പൂർവപക്ഷമാണ്, ശങ്കയാണ്. എന്താണ്? യദുക്തം പ്രധാനസ്യ അശബ്ദത്വം തദസിദ്ധം. പ്രധാനത്തിന് ശബ്ദം പ്രമാണമല്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിയല്ല. വീണ്ടും പൂർവശം പറയുന്നു, അശബ്ദത്വം എന്ന് വെച്ചാൽ ശബ്ദം പ്രമാണമല്ല എന്നുള്ള കാര്യം അത് ശരിയല്ല. എന്തുകൊണ്ട്? കാസു ശാഖാസു പ്രധാന സമർപ്പണ ആഭാസാനാം ശബ്ദാനാം ശ്രൂയമാണത്വ. ചില ശാഖകളിൽ പ്രധാനമാണ് എന്ന് തോന്നത്തക്ക തരത്തിലുള്ളതാണ് പ്രമാണ സമർപ്പണ ആഭാസം. അതുപോലെ തോന്നുന്ന ആ ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇവിടെ പ്രധാനമാണ് ജഗത് കാരണം എന്ന് പറയുന്നത് പോലെ തോന്നും. അങ്ങനെയുള്ള ശബ്ദാനാശ്രയമാണ്. അഥവാ ശബ്ദങ്ങളുണ്ട്, ശ്രുതിവാക്യങ്ങളുണ്ട്. അഥവാ പ്രധാനസ്യ കാരണത്വം വേദസിദ്ധമേവ മഹദ്ഭി പരമശ്രുഭി കപിലപ്രഭൃതിഭി പരിഗ്രഹീതമിതി പ്രസജ്യത്തെ. അതുകൊണ്ട് പ്രധാനസ്യ അശബ്ദത്വം, അതാ പ്രധാനസ്യ കാരണത്വം. പ്രധാനമാണ് കാരണം, ജഗത് കാരണം. വേദസിദ്ധം മേവാത് വേദസിദ്ധമാണോ എന്ന് വെച്ചാൽ ശ്രുതി പ്രമാണത്തോടുകൂടിയതാണ്. അക്കാര്യം ശ്രുതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ കാര്യം മഹദ്ഭി പരമർഷിഭി കപിലപ്രതിഭി, മഹാത്മാരായ കപിലൻ തുടങ്ങിയ പരമർഷിമാർ, പരിഗ്രഹീതം, അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതി പ്രസജ്യത്തെ എന്നുള്ള കാര്യം പ്രാപ്തമാകുന്നു. എന്നുപറഞ്ഞാൽ പ്രധാനമാണ് ജഗത്തിന് കാരണം എന്നുള്ള കാര്യം കപിലനും മറ്റും പറയുന്നുണ്ട്. അവർ വെറുതെ പറയുന്നതല്ല, ചില ശ്രുതിവാക്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് എന്ന് അംഗീകരിച്ചില്ലെങ്കിലും ഉള്ളതുപോലെ തോന്നുന്ന ചില വാക്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യും. അങ്ങനെ ജഗത്തിന് കാരണമായി എവിടെയെങ്കിലും പ്രധാനത്തെ പറയുന്നുണ്ടോ? പ്രധാനത്തെ പറയുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതം പോയി. അദ്വൈതത്തിന് ജഗത് കാരണമായി ബ്രഹ്മത്തെ തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് ഇനി അങ്ങനെ ഏതെങ്കിലും വാക്യങ്ങളിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനി ഋഷിമാർ പറഞ്ഞാലും ശരി, അത് പരിശോധിക്കണം. തദ്യാവത്തേഷാം ശബ്ദാനാം അന്യപരത്വം ന പ്രതിപാദ്യത എത്താവത് സർവജ്ഞത്വം ബ്രഹ്മ ജഗത കാരണമിതി പ്രതിപാദിതം അപ്പി ആകുലീഭവേ. തദ്യാവത്തേഷാം ശബ്ദ അന്യപരത്വം, ആ ശബ്ദങ്ങളുടെ എല്ലാം താല്പര്യം വേറെയാണ്. ഏത് ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണോ ഇത് പ്രധാനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നുന്നത്, അത്തരം ശബ്ദങ്ങളുടെ താല്പര്യം വേറെയാണ് എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം ബ്രഹ്മമാണ് ജഗത്തിന് കാരണം എന്ന് പറഞ്ഞ് ആ സിദ്ധാന്തത്തിന് ദോഷം വരും. പറഞ്ഞാൽ ചില വാക്യങ്ങൾ കേൾക്കുമ്പോൾ സംശയം തോന്നുന്നു, ജഗത്തിന് കാരണം പ്രധാനമാണ്. അപ്പോൾ അവിടെ വിചാരം ചെയ്ത് എന്താണ് ആ വാക്യങ്ങളുടെ താല്പര്യം എന്ന് നിർണയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രഹ്മമാണ് ജഗത്തിന് കാരണം എന്ന് പറഞ്ഞത് വെറുതെയാകും. അതാണ് യാവത്തേഷാം ശബ്ദാനാം അന്യപരത്വം ന പ്രതിപാദ്യത. ആ ശബ്ദങ്ങളുടെ താല്പര്യം പ്രധാനമല്ല എന്ന് സമർത്ഥിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ താവത് അതുവരേക്കും സർവജ്ഞം ബ്രഹ്മജഗത കാരണമിതി, അതുവരേക്കും സർവജ്ഞമാണ്, സർവജ്ഞനായ ബ്രഹ്മമാണ് ജഗത്തിന് കാരണം എന്നുള്ള എന്ന് പ്രതിപാദിതമൊക്കെ ആകുലഭ്യത. അത് ഇതുവരെ പറഞ്ഞതെല്ലാം ആകുലമായി ചോദിച്ചാൽ അതും കഴമ്പില്ലാത്തതായിത്തീരും, സാരമില്ലാത്തതായിത്തീരും. അത് തേഷം അന്യപരത്വം ദർശയതും പരഹ സന്ദർഭ പ്രവർത്തതെ. അതുകൊണ്ട് ഇനി വരുന്ന ഭാഗം ഇവിടെ ഒന്നാധ്യായത്തിലെ നാലാം പാദത്തിലെ ഈ ആദ്യത്തെ അധികരണം എന്താണ്? തേഷം അന്യപരത്വം, ആ ശ്രുതികളുടെ താല്പര്യം വേറെയാണ്. അതായത് പ്രധാന കാരണവാദത്തെ പ്രതിപാദിക്കുന്നതല്ല. ഇക്കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പല സന്ദർഭ തുടർന്നു വരുന്ന സന്ദർഭങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന ഇത്രയും ഈ വരുന്ന അധികരണത്തിന്റെ ആമുഖമായി ഭാഷ്യകാരൻ പറഞ്ഞു. ഇനി സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നു. അനുമാനികമപി ഏകേഷാം ഇതി ചേർന്ന ശരീരരൂപക വിന്യസ്തഗ്രഹീതേർ ദർശയിതിച്ച അതിനെ വ്യാഖ്യാനിക്കുന്നു. അനുമാനികമപി അനുമാന നിരൂപിതമപി പ്രധാനം ഏകേഷാം ശാഖിനാം ശബ്ദവത് ഉപലഭ്യത. ജഗത്തിന് കാരണം ബ്രഹ്മമാണ് എന്നുള്ള കാര്യം അദ്വൈതി എങ്ങനെയാണ് അത് സമർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അദ്വൈതി നിശ്ചയിക്കുന്നത് എങ്ങനെ? ബ്രഹ്മം എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈതിയുടെ പരമപ്രധാനമായ പ്രമാണം ശ്രുതിയാണ്. ശ്രുതി കഴിഞ്ഞ ബാക്കി എന്തുകൊണ്ട്? വിശേഷിച്ചും ജഗത്തിന് കാരണം എന്താണ് എന്നുള്ള ഒരു ചർച്ച വരുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ഒരു വിചാരം വരുമ്പോൾ, അദ്വൈതി ശ്രുതി എന്ന് പറയുന്ന ഒരു പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ് ധ്യാനം ചെയ്യുന്നത്. മറ്റു പ്രമാണങ്ങൾക്കൊന്നും അത്രത്തോളം പ്രാധാന്യമില്ല. മറ്റു പ്രമാണങ്ങളെ സ്വീകരിക്കുന്നില്ല എന്നല്ല, അവിടെ പറയും എന്താണ്, മറ്റു പ്രമാണങ്ങളെല്ലാം ശ്രുതിയെ പിന്തുടരുന്നുണ്ടെങ്കിൽ, ശ്രുതിയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതാകാം. ഈ ബ്രഹ്മസിദ്ധാന്തം എന്ന് പറയുന്ന അദ്വൈതിയുടെ ഈ സിദ്ധാന്തം ഉറപ്പിച്ചിരിക്കുന്നത് ശ്രുതിയിലാണ്, ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിചാരം, സമ്മിക്കായിട്ടുള്ള വിചാരം സാധ്യമല്ലാതെയാണ്. അത് വിചാരത്തെ സംബന്ധിച്ച് പറയുകയാണ് പ്രത്യേകിച്ച്. നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണ്, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് ഒരാള് അതിനെ ഗ്രഹിക്കുന്നതും അതിനെ അംഗീകരിക്കുന്നതും അതിനുപദേശിക്കുന്നതുമെല്ലാം സ്വാനുഭവത്തെ ആശ്രയിച്ചിട്ടാണെന്നാണ്. സ്വാനുഭവത്തെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നില്ല, സ്വാനുഭവത്തെ ആശ്രയിക്കാം. പക്ഷെ ബ്രഹ്മ വിചാരത്തെ സംബന്ധിച്ച് മുഖ്യമായും ആശ്രയിക്കുന്നത് ശ്രുതിയാണ്. അതാണ് ഇവിടെ ശ്രുതിക്ക് പ്രാധാന്യം തരുന്നത്. എന്തുകൊണ്ട് അനുഭവത്തെ ആശ്രയിച്ചുകൂടാ? അനുഭവത്തെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ കേവലമായ അനുഭവത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, അനുഭവം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിനിഷ്ഠം എന്ന് പറയുമ്പോൾ ഓരോ ജീവന്റെയും ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതെല്ലാം ഭിന്ന ഭിന്നമാണ്. അതിനെ ആശ്രയിച്ചല്ലാതെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അത്തരം ഒരു അനുഭവത്തെ ആശ്രയിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമായി, അതിനെന്താ കുഴപ്പം, വ്യക്തിനിഷ്ഠമായിക്കോട്ടെ. വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ ആശ്രയിച്ച് നമുക്ക് ലൗകികമായ കാര്യങ്ങളെ കുറിച്ച് പറയാം. പഞ്ചസാര കഴിച്ചിട്ട് ഇത് മധുരമാണെന്ന് പറയാം, കാഞ്ഞിരം കഴിച്ചിട്ട് ഇത് കയ്പാണെന്ന് പറയാം. ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും. എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? സർവ്വസാധാരണമായ അനുഭവങ്ങളാണ്. ആര് പഞ്ചസാര എടുത്ത് കഴിച്ചാലും മധുരിക്കും, ആര് കാഞ്ഞിരം കഴിച്ചാലും കഴിക്കും. ലൗകികമായ സർവജനസാധാരണമായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമുക്ക് ചിന്തിക്കാം. അത് സ്വയം ബോധ്യപ്പെടുന്നത് പോലെ തന്നെ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറ്റും, എളുപ്പമാണ്. പക്ഷെ അലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അത് പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? ഞാൻ പറയുന്നു, ബ്രഹ്മത്തെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു, എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ സ്വീകരിക്കൂ? മൂർഖന്മാർ. മാത്രമേ വ്യക്തിനിഷ്ഠമായ അനുഭവത്തെ സ്വീകരിക്കത്തുള്ളൂ. ജഡബുദ്ധികൾ സ്വീകരിക്കും. എന്തുകൊണ്ട്? അവരിൽ വിവേകമില്ല. അതുകൊണ്ട് ഏതുപോലെ അന്ധനോട് പറയുന്നത്, ഈ ആകാശത്തിൽ ഉദിച്ചിരിക്കുന്ന സൂര്യഗോളകം എന്ന് പറയുന്നത് കറുത്തിരണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് സ്വീകരിക്കും, അവൻ അന്ധനാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണുള്ള ആളാണ്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, എന്നെ എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ കുറിച്ചുള്ള അവൻ്റെ അനുഭവം അങ്ങനെയാണ്. അവന് വിചാരിക്കും കണ്ണെന്ന് പറയുന്നു ഇങ്ങനെയാണ്. അവൻ കണ്ണെന്ന് പറയുന്ന അവൻ എന്ത് ചെയ്യും? അവൻ്റെ കൈ കൊണ്ട് തപ്പി നോക്കുമ്പോൾ അവനും ഉണ്ട് കണ്ണു. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ ധരിക്കും. ലൗകികമായ വസ്തുനിഷ്ഠമായ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വാനുഭവത്തെ ആശ്രയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂർഖൻ മാത്രമേ സ്വീകരിക്കൂ, അവിവേകി. ലൗകികമല്ല, അലൗകികം. അലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ലൗകികമാണ്. എന്തുകൊണ്ട്? അന്ധനെ സംബന്ധിച്ചിടത്തോളം പ്രകാശം എന്ന് പറയുന്ന ഒരു ലൗകികമായ വിഷയം, അവനത് സ്വീകരിക്കും. ധരിക്കുന്നു, എല്ലാവർക്കും കണ്ണുണ്ട്, എനിക്കും കണ്ണുണ്ടതാണ് അവൻ്റെ ധാരണ. അപ്പോൾ സൂര്യൻ കറുത്ത ഗോളെന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും, ധരിക്കും. പക്ഷേ വിവേകം ഉള്ള ഒരുവനാണെങ്കിൽ അത് പറ്റത്തില്ല. അവൻ പ്രത്യക്ഷമായ അവൻ്റെ അനുഭവത്തിന് അതീതമായി അവൻ ചിന്തിക്കും, സ്വീകരിക്കാൻ പ്രയാസപ്പെടും. ഒരു വിവേകമുള്ള അന്ധനാണെങ്കിൽ അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഉഷ്ണത്തിൻ്റെ അനുഭവം എവിടെ നിന്ന് വരുന്നു? അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കും. അതാണ് വിവേകത്തിൻ്റെ അടയാളം. കാത്തിരേണ്ട ഒരു വസ്തുവിൽ നിന്ന് അങ്ങനെ ഉഷ്ണം അനുഭവപ്പെടുന്നു. അപ്പോൾ ഉഷ്ണത്തിന് ആധാരമായി വ്യത്യസ്തമായ ഒരു വസ്തു വേണ്ടതെന്നല്ല അവൻ ചിന്തിക്കും. അതുപോലെ ഇവിടെ അലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച്, ബ്രഹ്മം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വാനുഭവത്തെ ആശ്രയമായിട്ട് ഉപദേശിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു വിവേകമുള്ളവൻ അനുമാനത്തെ ആശ്രയിച്ചാലോ? അതിനും പരിമിതിയുണ്ട്, ഒരു പരിധിക്ക് അത് സാധ്യമല്ല. അപ്പോൾ അവിടെ ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ശ്രുതിക്ക് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ശ്രുതി ആശ്രയിച്ചിട്ട് ചിന്തിച്ചിരിക്കുന്നു. കാരണം അലൗകികമായ വിഷയങ്ങളെ അജ്ഞാതമായ അർത്ഥത്തെ ജ്ഞാപിപ്പിക്കുന്നത്, ബോധിപ്പിക്കുന്ന ഒരു പ്രമാണമാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നു, ജഗത്തിൻ്റെ കാരണം ബ്രഹ്മമാണ്. അപ്പോൾ ശ്രുതി തന്നെ വേണം എന്നിങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ സാഖ്യന്മാർ പറയും, അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിന് കാരണമാണ് എന്നുള്ള കാരണമാണ് പ്രധാനം എന്നുള്ളതിനും ശ്രുതിയുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അദ്വൈതി പറയും, ജഗത്തിന് കാരണമാണ് ബ്രഹ്മം എന്നുള്ളതിന് ശ്രുതിയുണ്ടെന്ന്. സാഖ്യൻ പറയും, അങ്ങനെ അല്ല. അവിടെ ശ്രുതി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിലേക്ക് വരും. കാരണം എന്തുകൊണ്ടത് സർവസാധാരണമായ സിദ്ധാന്തമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ മാത്രം അനുഭവമുണ്ട്. അത് ആർക്കും അതങ്ങനെ തന്നെ അനുഭവപ്പെടാം. ബ്രഹ്മം മറ്റതങ്ങനെയല്ല പറയുന്നത്. എന്റെ അനുഭവം ഇങ്ങനെയാണ്, അതുകൊണ്ട് നിന്റെ അനുഭവം ഇങ്ങനെ ആകണമെന്നാണ്. ശ്രുതിയുടെ വെളിച്ചത്തിൽ പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു തത്വമാണ്, ഈ തത്വം എങ്ങനെയാണോ നിനക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെയാണ് സർവസാധാരണമായി സർവർക്കും അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പൊ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ നിന്ന് ശ്രുതി എന്താ കൂടുതലായി വെളിപ്പെടുത്തുന്നത്? കാരണം ശ്രുതി എന്ന് പറയുന്നു അനുഭവമാണ്, അനുഭവത്തെയാണ് ശ്രുതി വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഋഷിയുടെ അനുഭവം. അപ്പൊ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ സ്വീകരിക്കുന്നില്ല, ഋഷിയുടെ അനുഭവത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തിനിഷ്ഠമായ അനുഭവമല്ലേ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത് പാരമാർത്ഥികമായ അനുഭവത്തെയാണ്. സാധാരണ ജീവന്മാർക്ക് അനുഭവപ്പെടുന്ന അനുഭവത്തെയല്ല. കാരണം അനുഭവത്തിൽ തന്നെ രണ്ടു തരത്തിലുണ്ട്, പ്രമേയം അപ്രമേയം. ശ്രുതി എന്താണ്? ജഗത് കാരണത്തെക്കുറിച്ചുള്ള പാരമാർത്ഥികമായ അനുഭവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് തത്വബോധം, തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിനെ ഗ്രഹിക്കുന്ന ഒരാൾക്ക് ജഗത് കാരണത്തെക്കുറിച്ചുള്ള പാരമാർത്ഥികമായ ബോധം ഉണ്ടാവും. ആ പാരമാർത്ഥികമായ ബോധം എന്ന് പറയുമ്പോൾ വിവേകി എന്ത് ചെയ്യും? അത് അംഗീകരിക്കും. എന്തുകൊണ്ട്? പാരമാർത്ഥികമായ ബോധം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ ബോധമല്ല, അതെല്ലാവർക്കും ആ ബോധം ഒരുപോലെ ആയിരിക്കും. എല്ലാവരുടെയും അറിവിനോട് ചേരുന്നതായിരിക്കും. വിവേകികളായ എല്ലാവരുടെയും അനുഭവത്തോട് ചേരുന്നതായിരിക്കും. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുള്ള എല്ലാവരുടെയും അനുഭവത്തിനോട് ചേരുന്ന ഒന്നാണ്. അന്ധന് മാത്രമേ ഉള്ളൂ അക്കാര്യത്തിൽ ബുദ്ധിമുട്ട്. അതുപോലെ പാരമാർത്ഥികമായ അനുഭവം എന്ന് പറയുന്നത് സർവർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ പാരമാർത്ഥികതയെ വെളിപ്പെടുത്തുന്ന ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നത്. അപ്പൊ അത് ശ്രുതിയെ ശരിയായി തന്നെ ഗ്രഹിക്കണം. സംഖ്യന്മാർ പറയുന്നു, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രുതി പ്രമാണമാണ് പറയുന്നത്. പരിശോധിക്കുന്ന ശ്രുതി ഇവിടെ പാരമാർത്ഥികമായ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു അനുഭവം ആർക്കും ബോധിക്കാമെന്നുള്ള ഒന്നാണോ സത്യമായി? അങ്ങനെയൊക്കെ പരിശോധിക്കേണ്ടി വരും. ആ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആനുമാനികമായി ഊഹിച്ച് മനസ്സിലാക്കി, ശ്രുതിയിലൂടെ അല്ല സംഖ്യന്മാർ മനസ്സിലാക്കിയത്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഇതേ സ്വഭാവത്തോടുകൂടിയ ഒന്ന് കാരണമായി ഉണ്ടായിരിക്കണം. പിന്നെ അവർ അതിനെക്കുറിച്ച് പല കൽപ്പനകളും നടത്തി. പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവ്യക്തം എന്നെല്ലാം പറയുന്ന തത്വങ്ങളെ അവരെ കണ്ടെത്തി. ആ ശ്രുതിയിലുണ്ടെന്ന് അവർ പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. അനുമാനികമപി, അനുമാന നിരൂപിതമപി, ശ്രുതിയിൽ ഇവിടെ സൂത്രത്തിൽ ഒന്ന് അനുമാനികം, അതിന്റെ അർത്ഥം പറയാണ് അനുമാന നിരൂപിതം. അനുമാനത്തിലൂടെ നിരൂപണം ചെയ്യപ്പെട്ടത്, അനുമാനത്തിലൂടെ നിർണയിച്ചത് അനുമാനികമെന്ന് പറയുന്നു. എന്റെ ജഗത്തിന്റെ കാരണം പ്രധാനം എന്നുള്ളത് അതാണ്. ആനുമാനികമപി അനുമാന നിരൂപമതി പ്രധാനം. ഏകേഷാം ശാഖിനാം, ചിലർക്ക് ചില ശാഖികൾക്ക്, വേദശാഖികളെ സംബന്ധിച്ച് ശബ്ദവത് ഉപലഭ്യതയെ, ശബ്ദപ്രമാണം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നതാണ് സൂത്രത്തിൽ എന്താ പറഞ്ഞത്? ആനുമാനികമപി ഏകേഷാം. അവിടെ ഇത്രയുടെ ചേർത്താണ് ശബ്ദവത് ഉപലഭ്യതേ ഇതി ചേത് നാ, അടുത്ത സിദ്ധാന്തം സൂത്രത്തിൽ. അപ്പോൾ ചില ശാഖക്കാർക്ക് അങ്ങനെ തോന്നുന്നു. ഇത് നിശ്ശുദ്ധി പ്രമാണമാണ് ഈ സിദ്ധാന്തത്തിന്, എന്ത് ജഗത്തിന് കാരണം പ്രധാനമാണെന്നുള്ളത്. അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ് താല്പര്യം? ജഗത്തിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്, അതല്ല മുഖ്യം. അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി വരുന്നത് ഈ ജഗത്തിനെ സംബന്ധിച്ചുള്ള കാര്യകാരണ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരണം. എന്ന് വെച്ചാൽ അദ്വൈതിയെ സംബന്ധിച്ചിവിടെ മുഖ്യമായിരിക്കുന്നത് ബ്രഹ്മബോധമാണ്, പരമാർത്ഥ ബോധമാണ്. അതെങ്ങനെയാണോ തന്നെക്കുറിച്ച് ചിന്തിച്ചാൽ പരമാർത്ഥ ബോധത്തിൽ എത്തിച്ചേരുന്നു, അതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ആ പരമാർത്ഥ ബോധം പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് പ്രധാന കാരണവാദത്തെ നിഷേധിച്ചിട്ട് ബ്രഹ്മകാരണവാദത്തെ അദ്വൈതി ഉറപ്പിക്കുന്നത്. എവിടെയാണ്, ഏത് വേദഭാഗത്താണ് ഇങ്ങനൊരു പ്രധാന കാരണവാദം ഉണ്ട് എന്ന് തോന്നുന്നത്? അത് പറയുന്നു കാഠകേഹി പഠ്യതേ കഠവല്യകൾ, നമ്മൾ പഠിച്ചതാണ്. മഹതപരമ വീക്കം വീക്കാത്തുഷപ്രഹ മഹത്തിനപ്പുറമാണ് വീക്കം, വീക്കത്തിനപ്പുറം പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തത്ര ഏവ നാമാനോ യത്ക്രമാശ്ച മഹദവ്യക്ത പുരുഷാഹ സ്മൃതി പ്രസിദ്ധാഹ തേവ ഇഹ പ്രത്യഭിജ്ഞായന്തി. ഇപ്പോ സാങ്കിസ്മൃതിയിലൊരു ക്രമം പറയുന്നുണ്ടെന്നാണ്, മഹത്വത്വം അവ്യക്തം പുരുഷം. അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട് സാങ്കേസ്മൃതിയിലെ, അതേ ക്രമം തന്നെ ഇവിടെ ശ്രുതിയിലും കാണുന്നുണ്ട്. ഇതിനെ സാങ്ക്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് വ്യാഖ്യാനിക്കണം. അദ്വൈതി പറയുന്ന പരമാർത്ഥ സിദ്ധാന്തം അനുസരിച്ചല്ല വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് പൂർവപക്ഷം. തത്ര ഏവ എന്നാമാനഹ എക്രമാസ, എന്തെന്തെല്ലാം പേരുകളാണോ സാങ്ക്യന്മാർ അവരുടെ ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പേരുകളും, യത് ക്രമാസ ഏത് ക്രമത്തിലാണോ അവർ പദാർത്ഥങ്ങളെ വിശദീകരിക്കുന്നത് ആ ക്രമവും, എങ്ങനെ മഹത് അവ്യക്ത പുരുഷ, ഇതാണ് പേരുകൾ മഹത്തത്വം അവ്യക്തത്വം പുരുഷതത്വം. ഇതേ ക്രമത്തിൽ തന്നെ സ്മൃതി പ്രസിദ്ധ സാങ്കേസ്മൃതിയിൽ പ്രസിദ്ധമായത് ദേവയഹ പ്രതിവിജ്ഞായത, ഇവിടെ ശ്രുതിയിനത് എന്ന് കാണുന്നു. അപ്പോ സ്മൃതിക്കനുസരിച്ച് ശ്രുതിയെ വ്യാഖ്യാനിക്കാൻ പാടില്ല, ശ്രുതിക്കനുസരിച്ച് സ്മൃതിയെ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നു. തത്ര അവ്യക്തമിതി സ്മൃതി പ്രസിദ്ധേഹ ശബ്ദാധീനത്വച്ച ന വ്യക്തം അവ്യക്തമിതി വ്യുത്പത്തി സംഭവാത് സ്മൃതി പ്രസിദ്ധം പ്രധാനം അഭിധീയതേ. പൂർവശി പറയുകയാണ് മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്ത് അവ്യക്തം എന്ന് പറയുന്ന അത് തത്ര അവ്യക്തമിതി സ്മൃതി പ്രസിദ്ധേ, ഇക്കാര്യം സാങ്കിസ്മൃതിയിൽ പുരാണങ്ങളിൽ പല ഭാഗങ്ങളിൽ ഇത് വ്യക്തമാണ്, പ്രസിദ്ധം എന്നത് അത് വ്യക്തമായിരിക്കുന്നു. സ്മൃതിയിൽ പ്രസിദ്ധമായിരിക്കുന്നു അത് വന്നു എന്ന് വെച്ചാൽ അതിന് ശാസ്ത്രം പ്രമാണമാണ്. ശ്രുതിയെ പോലെ തന്നെ പ്രമാണമാണ് സ്മൃതി. പിന്നെ അത് ശ്രുതിയെ അനുകൂലിച്ചില്ലെങ്കിൽ അതിനെ തിരസ്കരിക്കുന്നേ ഉള്ളൂ. ഇവിടെ എന്തായാലും സാങ്കേസ്മൃതിയിൽ അവ്യക്ത ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴോ ശബ്ദാധീനത്വ പറയുന്നു, അത് ശബ്ദാധീനമാണ്, അത് സാമ്യാവസ്ഥയാണ് അവർ പറയുന്നത്. പിന്നെ അവ്യക്തം എന്ന് പറയുന്നതിന്റെ വ്യുത്പത്തി എങ്ങനെ, നവ്യക്തം അവ്യക്തം ഇത് വ്യുത്പത്തി സംഭവം എന്ന് വ്യുത്പത്തിയുണ്ട്. എന്നുവെച്ചാൽ ഒരു പദം വാക്യം വരുമ്പോൾ അതിൻ്റെ സന്ധി, സമാസം, ധാതു, ധാതുവിൽ നിന്നുള്ള രൂപം, നിഷ്പത്തി തുടങ്ങിയ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിനാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. അവ്യക്തം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യുത്പത്തി കൂടുതലൊന്നും വേണ്ട, സമാസം മാത്രം നോക്കിയാൽ മതി. അവ്യക്തം, അവ്യക്തം ഇത്രയും നോക്കിയാൽ തന്നെ മനസ്സിലാകും, വ്യക്തമല്ലാത്തതേതോ അതാണ് അവ്യക്തം. അപ്പൊ വ്യക്തമല്ലാതിരിക്കുന്ന അവ്യക്തം എന്ന് പറയുന്നത് പ്രധാനമാണ്, അത് വ്യക്തമല്ല. എന്തുകൊണ്ട് ഹേതു പറഞ്ഞു? ശബ്ദാദിഹീനത്വ, ശബ്ദാദികളില്ല അവിടെ. അപ്പൊ അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രധാനമാണ് സംഭവം. അതുകൊണ്ട് സ്മൃതി പ്രസിദ്ധം പ്രധാനം അഭിധീയതേ. സ്മൃതി പ്രസിദ്ധമായ പ്രധാനത്തെയാണ് ഇവിടെ പറയുന്നത് എന്ന്. പൂർവപക്ഷം തസ്യ ശബ്ദവത്വാദ് അശബ്ദവത്വം അനുപന്നം. പിന്നെ പ്രധാനത്തിന് ഇവിടെ ശബ്ദം പ്രമാണമാണ്, അതാണ് ശബ്ദവത്വം. അതുകൊണ്ട് അശബ്ദവത്വം അനുപന്നം, അതിന് ശബ്ദം പ്രമാണം അല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ പറഞ്ഞല്ലോ മഹതപരം അവ്യക്തം അവ്യക്ത പുരുഷപര എന്ന് പറഞ്ഞിരിക്കുന്നു. തദേവച ജഗത കാരണ ശ്രുതി സ്മൃതി ന്യായ പ്രസിദ്ധേഭ്യ ഇതി ചേത്. അതുകൊണ്ട് തദേവ ജഗത കാരണം, അതുകൊണ്ട് ആ പ്രധാനം അത് തന്നെയാണ് ജഗത്തിന് കാരണം. ഇപ്പൊ സാഖ്യന്മാരെ സംബന്ധിച്ചും പറയാനുണ്ട്, കേവലം യുക്തി ആശ്രയിച്ചിട്ടല്ല, ശ്രുതിയെ ശരിയായ രീതി പരിശോധിച്ചിട്ട് അവർക്കും പറയാം പ്രധാനമാണ് ജഗത്തിന് കാരണം. അപ്പോ അങ്ങോട്ട് പോയാൽ എന്ത് വരും? മുമ്പ് പറഞ്ഞതുപോലെ പടിഞ്ഞാറോട്ട് യാത്ര പുറപ്പെട്ടവൻ കിഴക്കെത്തിച്ചേരും, അല്ലെങ്കിൽ കിഴക്ക് യാത്ര തിരിച്ചവൻ പടിഞ്ഞാറെത്തിച്ചേരും. അപ്പോൾ ഇവിടെ ജഗത്തിന്റെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. അദ്വൈതി പറയുന്നു ജഗത് കാരണം ബ്രഹ്മമാണ്. അത് സാഖ്യന്മാരുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജഗത് കാരണം പ്രകൃതിയിൽ എത്തിച്ചേരും. അതാണെന്ന് ഭൗതികമായി ജഗത്തിന്റെ കാരണം അന്വേഷിക്കുന്നവർ പറയുന്നത് എന്താണ്? ജഗത്തിന് കാരണം ഈ പ്രകൃതി തന്നെയുണ്ട്. ആ ജഗത് പ്രകൃതി തന്നെയുള്ള ഏതോ ഒരു കാരണം, സാധാരണഗതിയിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു കാരണമുണ്ട്. അല്ലാതെ പ്രകൃതിക്ക് അപ്പുറം ഒരു ജഗത് കാരണമില്ല. അപ്പൊ ഈ പ്രകൃതിയിൽ ജഗത്തിന്റെ കാരണത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? അനന്തമായ സ്വഭാവമാണ്. കാലം പോലും അനന്തമായിരിക്കുന്ന കാലം പോലും പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോ ഒരിക്കലും പ്രകൃതിയുടെ ജഗത്തിന്റെ കാരണത്തെ പ്രകൃതിയിൽ കണ്ടെത്താൻ കഴിയില്ല, മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഭൗതികമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? പ്രകൃതി എന്ന് പറയുന്നത് അനന്തമായ കാലത്തോടു കൂടിയാണ്. അപ്പൊ ഈ അന്വേഷണം എന്ന് പറയുന്ന അനന്തമായ കാലത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, കാലത്തിന് അവസാനമില്ലല്ലോ. അപ്പൊ പ്രകൃതിക്ക് അവസാനമില്ല. ഇതിന്റെ അറ്റം കണ്ടെത്താമെന്ന് പറഞ്ഞൊരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും? ഒരിക്കലും എത്തത്തില്ല. അനന്തമായി ഈ ജീവരാശി അനന്തമായി സ്ഥിതി ചെയ്യും. ജീവന്മാർ അനന്തകാല സ്ഥിതി എന്നാണ്. അപ്പൊ അനന്തകാലത്തിൽ ഈ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അവസാനിക്കത്തില്ല. ഒരിക്കലും പരമാർത്ഥ കാരണത്തെ കണ്ടെത്താൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ഭൗതികമായി അന്വേഷിച്ചാലും കണ്ടെത്തും എന്ന് പറയുന്നത്. ആ ഭൗതികമായ അന്വേഷണം പ്രപഞ്ചത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ആ ഭൗതികമായ അന്വേഷണം നടത്തുന്നവർക്ക് ബോധ്യപ്പെടുന്നു. എന്താണോ ഈ അനന്തമായ കാലത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പോൾ ആ അനന്തമായ കാലദേശങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ ബുദ്ധിക്ക് പരിമിതികളെ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ അവിടെ ആ അന്വേഷണത്തിൻ്റെ ഗതി തിരിച്ചുവിടണം, മാറ്റിവിടണം. ആ ഗതി മാറ്റിവിടുമ്പോൾ, അവിടെ അന്വേഷണത്തിൻ്റെ ഗതി മാറുമ്പോൾ, അത് എങ്ങനെയാണ്, കിഴക്കോട്ട് യാത്ര തിരിച്ചവൻ കുറച്ച് ദൂരം കിഴക്കോട്ട് പോകുന്നതിന് പകരം പടിഞ്ഞാറോട്ട് പോയാലും അവൻ്റെ ഗതി മാറുകയാണ്. ഗതി മാറി വരുമ്പോൾ അവൻ വീണ്ടും കിഴക്ക് തന്നെ, അവൻ പടിഞ്ഞ എവിടെയാണോ എത്തേണ്ടത് അവിടെ തന്നെ എത്തിച്ചേരും. കിഴക്കെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറെങ്കിൽ പടിഞ്ഞാറ്. അതുപോലെ ഇവിടെയും ഈ അന്വേഷണം പോകുമ്പോൾ അന്വേഷണം നടത്തുന്നതിന് ബോധ്യപ്പെടുന്നു. അനന്തമായ കാലത്തുള്ള ഈ അന്വേഷണം അനന്തമായി തന്നെ നിൽക്കും. അനന്തത്തിന് അവസാനമില്ല. അപ്പോൾ ബ്രഹ്മത്തിൽ എത്തിച്ചേരും. അവിടെ എന്താണ്, ബ്രഹ്മത്തിൽ കാരണത്തെ കണ്ടെത്തുമ്പോൾ അവിടുത്തെ ഈ അനന്തതയെല്ലാം അവിടെ തുച്ഛമാകും. അവിടെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിരിക്കുന്ന അനന്തതയല്ലാതെ പിന്നെ അവിടെ ദേശകാലങ്ങൾക്കൊന്നും അനന്തതയില്ല. അതെല്ലാം പരിച്ഛിന്നമാണ്, പരിമിതമാണ്. അങ്ങനെ എത്തിച്ചേരും. അങ്ങനെ ഈ പ്രകൃതിയിൽ ജഗത് കാരണത്തെ അന്വേഷിക്കുന്നവരും ഒരു കാലത്ത് എത്തിച്ചേരും. ഇവിടെ പറയുന്ന ഈ ബ്രഹ്മകാരണത്തിൽ എന്തുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തെ ആ രീതിയിലാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത്? പാരമാർത്ഥികമായ സത്യമായി, അപരിച്ഛിന്നമായ സത്യമായി, കാലദേശങ്ങൾ കൊണ്ട് പരിച്ഛേദിക്കപ്പെടാത്ത സത്യമായി. അതാണ് ഇവിടെ ഈ പ്രധാന കാരണവാദവും ബ്രഹ്മകാരണവാദവും തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പോ തദൈവജ ജഗത കാരണം, ഈ പ്രധാനമാണ് ജഗത്തിന്റെ കാരണം. എങ്ങനെ? ശ്രുതി സ്മൃതി ന്യായ പ്രസിദ്ധി. ശ്രുതിയിലൂടെ സ്മൃതിയിലൂടെ യുക്തിയിലൂടെ വെളിപ്പെടുന്നതുകൊണ്ട് അതാണ്. ശ്രുതി പ്രസിദ്ധമാണ്, സ്മൃതി പ്രസിദ്ധമാണ്, ന്യായപ്രസിദ്ധമാണെന്ന് പറയുന്നത്. ശ്രുതിയിലൂടെ വെളിപ്പെടുത്തുന്നു, സ്മൃതിയിലൂടെ വെളിപ്പെടുന്നു, യുക്തിയിലൂടെ വെളിപ്പെടുന്നു. എന്ത് പ്രധാനമാണ് ജഗത്തിന് കാരണം എന്നുള്ളത് പൂർവപക്ഷം. ഇത് ചെയ്യുന്ന ദൈവം ഇവിടെ പോലെ സിദ്ധാന്തം ആണ്. സൂത്രത്തിൽ അങ്ങനെ ആനുമാനികം അപ്പി ഏകേഷാം ഇത് ചേത് പൂർവപക്ഷമായി ഇനി അടുത്ത് സിദ്ധാന്തം പറയുന്നു. ഏത ദൈവം ശരിയാകത്തില്ല. ഇനി ഇവിടെ വിഷയം മാറുകയാണ്. അതുവരെ വന്ന സന്ധികളും നോക്കുക. അതുവരെയുള്ള ഭാഗത്ത് ഒരു വിഷയം നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആനുമാനികമപി ഏകേഷാം. മൂളെന്ന് മാത്രം കേട്ടു, അറിയാമെങ്കിലും ധൈര്യമില്ല. വ്യാകരണം പഠിക്കുന്നത് ധൈര്യം വരാനും കൂടെ വേണ്ടിയിട്ടാണ്. ധൈര്യമായി ഉറപ്പിച്ചു പറയും. എന്തായാലും പഠിച്ച കാര്യമല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നു? കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളിവിടെ പദാന്ത സന്ധികളാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഇപ്പം ഞാൻ അംഗീകരിച്ചു, ഉറച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിച്ചു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് കൂടുതലൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ആനുമാനികം അപി ഏകേഷം. അഭി ഏകേഷ അവിടെ ഇരുവണിച്ച് വരുന്നത് നമുക്ക് കാണാം. തൊട്ട് മുമ്പിൽ വരുന്നത് ഹല്ലായിരിക്കും, വ്യഞ്ജനമായിരിക്കും. അവിടെ പരത്തിലൊരു സ്വരവും കാണും. സൂത്രം പെടുത്ത് നിന്ന് വന്നില്ലെങ്കിൽ പദാന്തത്തിലാണ് വന്നിരിക്കുന്നത് ഉറപ്പിച്ച് പറയാം. പിന്നെ അതിൽ നമുക്ക് സംശയം വരുന്നത് പദമധ്യത്തിൽ സമാസത്തിലൊക്കെ വരുന്നിടത്താണ്. അതിന് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഇക്കാര്യത്തിന്റെ പൂർവ്വത്തിൽ ഒരു ഹല്ല് കണ്ടിരിക്കുന്നു എന്ന് കണ്ടാൽ അത് മാത്രം മതി, വേറെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. അതൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചില കുറുക്കുവിദ്യകളാണ് ഇത് ചെയ്യുന്ന. ശരീര രൂപൊക്കെ വിന്യസ്ത ഗ്രഹീതേർ ദർശയിച്ച ബ്രഹ്മജിജ്ഞാസാം പ്രതിജ്ഞായ ബ്രഹ്മണോ ലക്ഷണമുക്തം ജന്മാദി അസ്യ ജന്മാദി അസ്യ. അതെ, അവിടെയും മനസ്സിലാകും. ദ്യ സന്ധി അവിടെ സംയോഗം വന്നിരിക്കുന്നു, പലതൊരു സ്വരം വന്നിരിക്കുന്നു. ആ ഇപ്പോൾ ആൾക്കാർക്ക് ധൈര്യം വന്നു. ഇത് ഈ തല്ലക്ഷണം പ്രധാന സ്യാപി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കൂടുതൽ ആലോചിക്കുന്ന എന്തുകൊണ്ട് സ്യാപി ദീർഘം വന്നിരിക്കുന്നു? രണ്ട് പദങ്ങളാണ് സ്യാപി, വേറൊന്നും അവിടെ വരാനില്ല. ചിന്തിക്കേണ്ട കാര്യമില്ല. സമാനം ഇതി ആശങ്ക്യ അവിടെ അതുപോലെയാണ്, വളരെ സ്പഷ്ടമാണ്. തദശബ്ദത്വേന നിരാകൃതം വീക്ഷതേ ന അശബ്ദം ദീർഘ ന അശബ്ദം. ആ ദീർഘം വന്നിരിക്കുകയല്ലേ, പിന്നെന്തിനാലോചിക്കുന്നത്? പദാന്തത്തിലാണ്, രണ്ട് പ്രത്യേക പദങ്ങളാണ്. ന അശബ്ദം അവിടെ മറ്റ് സമാസവും മറ്റു കാര്യങ്ങളും ഇങ്ങനെ വരുന്നിടത്ത് വരാം. പക്ഷെ ഇവിടെ സ്പഷ്ടമാണ്. ഇതി ഗതി സാമാന്യഞ്ച വേദാന്തവാഖ്യാനം ബ്രഹ്മകർണവാദം പ്രതി വിദ്യേന പ്രധാന കർണവാദം പ്രതീതി പ്രതി അഗസോനതി പ്രപഞ്ചിതം ഗതേന ഗ്രന്ഥേന ഇതം തു ഇദാനീം. വളരെ സ്പഷ്ടമാണ്. തു ഇദാനീം വകാരം വന്നു, പൂർവത്തിൽ സമീപം വന്നിരിക്കുന്നു. പെട്ടെന്ന് പദം പിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ സന്ധി പറയുന്നതിന് ഒരു പ്രയാസമില്ല. അതാണ് പദാന്ത സന്ധികളെ സംബന്ധിച്ച് വരുന്ന ഒരു സൗകര്യം. ഇദാനീം അങ്ങനെ പിരിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്താണ് തു ഇദാനീം. പിരിച്ചു കഴിഞ്ഞാൽ അവിടെ തൂ എന്നൊരു വാക്കുണ്ട്, ഇദാനി എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് പിരിക്കുക എന്ന് പറയുന്നത് മുഖ്യമായൊരു കാര്യമാണ്. പദച്ഛേദം, പദം തിരിഞ്ഞു വരാതെ എങ്ങനെ അർത്ഥം മനസ്സിലാകും? ഇത് ഇതിന് ഞാൻ സ്പീഡിന് വായിക്കുന്നു, അർത്ഥം പറയുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു മഹാത്ഭുതമായിട്ടൊന്നും കരുതണ്ട. ഇതൊക്കെ പരിചയമാണ്, നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത്. കുറച്ച് പരിചയം വന്നു കഴിഞ്ഞാൽ ആർക്ക് സാധിക്കാമെന്നുള്ള കാര്യമാണ്. പരിചയം കൊണ്ടത് വളരെ എളുപ്പമായി തീരും. ഇതാണീ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പരിശ്രമിക്കുന്നില്ല. ഈ വിഷയത്തിൽ കുറച്ച് പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ ഇത് വളരെ നിസ്സാരമായി സാധിക്കും. ഇതിനെ നമ്മൾ കർമ്മയോഗമായിട്ടെടുക്കണം. നമ്മുടെ കർമ്മയോഗം വേറെ വലുത് വേണം. ഇതുകൂടെ ഒരു കർമ്മയോഗമായിട്ടെടുക്കുക, അപ്പോൾ സംഗതി എളുപ്പമാകും. ഇങ്ങനെ ഒരു കർമ്മയോഗം ഉണ്ടെന്നുള്ള അറിയത്തില്ല, അതാ കുഴപ്പം. ഉപയോഗമുള്ള സാധനമാണിത്, അത് അറിയത്തില്ല. ബുദ്ധി കൊണ്ടുള്ള കർമ്മയോഗമുണ്ട്, അതും ചെയ്യണം. യഥുക്തം പ്രധാനസ്യ അശബ്ദത്വം അത് സമനസ്യ അശബ്ദത്വം. അപ്പം അതം പിരിക്കുന്നത് ശ്രദ്ധിക്കണം. സ്യ അശബ്ദത്വ ദീർഘമാണ്. അങ്ങനെ ഒരു വര കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം ഇവിടെ അത് സമന ദീർഘമാണ്. പക്ഷേ അതിന് നമുക്ക് അവിടെ പദങ്ങളുടെ ബോധം വേണമെന്നാണ് പ്രധാനസ്യ. അതൊരു പദമാണ്, അശബ്ദത്വ ഒരു പദമാണ്. വായിക്കണം കുറച്ചു സമയം, എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടി ചിലവഴിക്കണം. അവരെ സമയമില്ല എന്ന് പറയും, പരദൂഷണം പറയുന്ന സമയം മതി, പ്രത്യേകിച്ച് അതിനൊരു സമയമൊന്നും വേണ്ട. അത് ചിലവഴിക്കുന്ന സമയം നമ്മൾ കുറച്ച് സമയം വായിക്കാൻ ചിലവഴിച്ചാൽ മതി, പ്രത്യേകിച്ച് അതിനൊരു സമയം വേണ്ട. പണികൾ ഒരുപാടുണ്ട്, പണിയുള്ളതെന്ന് പറയുന്നതിനൊരു തകരാറില്ല. തഥാസിദ്ധം കാസുചിത് ശാഖാസു പ്രധാന സമർപ്പണ ആഭാസാനാം. ഈ സമാസം വരുന്നിടത്ത് ഞാൻ പറയുന്നില്ല, അവിടേക്ക് സമാസം വന്നിരിക്കുകയാണ്. സമാസം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ എന്നതാ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ അതിന് സമാസ സന്ധികളെന്ന് പറയും, അതിലോട്ട് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. കാരണം അങ്ങനെ സമാസത്തിൽ വരുന്ന സന്ധികളെ പിരിച്ചതുകൊണ്ട് നമുക്ക് പദാർത്ഥം മനസ്സിലാകത്തില്ല. അവിടെ നമ്മളെന്തിനാ ഈ പദങ്ങളെ പിരിക്കുന്നു? പദങ്ങളുടെ വേർതിരിച്ച് ആ പദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാനാണ്. ഇവിടെ പ്രധാന സമർപ്പണാഭാസന എന്ന് പറയുന്നിടത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെ സമർപ്പണാഭാസ. ഇത്രയും കൊണ്ട് മാത്രം എന്താണ് പ്രധാന സമർപ്പണാഭാസന എന്ന് പറയുന്ന ഈ വലിയ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അതിനവിടെ സമാസത്തിന്റെ ജ്ഞാനം വേണം. സമാസ വ്യുത്പത്തി ഉണ്ടായാലേ പറ്റൂ. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ അതിലോട്ട് ഇതുവരെ കടന്നിട്ടില്ല. ശബ്ദാനാശ്രയമാണ് ഇത് പഠിച്ചു പോകുമ്പോൾ തന്നെ നമ്മുടെ അറിവും നമ്മുടെ അറിവില്ലായ്മയും രണ്ടും മനസ്സിലാക്കി പോകണം. അപ്പോഴേ നമുക്ക് പഠിക്കാൻ താല്പര്യം വരും. അതഹ പ്രധാനസ്യ, അതഹ പ്രധാനസ്യ ആരുമുണ്ടാക്ക്. അതാരാ പറഞ്ഞ്? ആരാണ് കയ്യൊന്ന് നോക്കിയത്? എല്ലാരും കാണട്ട്. പോഹോ കപ്പൂച്ച എന്നല്ല കഴിഞ്ഞ ദിവസം പഠിച്ച. കാരണം പ പരത്തിൽ വന്ന് പൂർവ്വത്തിൽ വിസർഗം കണ്ടുകഴിഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് പറയാം എന്താണ് കുപ്പോ കപ്പോ ച. ആ ഒരു സൂത്രം കൊണ്ടേ വരത്തുള്ളതുകൊണ്ട് അവിടെ പറഞ്ഞ് ചാത് വിസർഗ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇവിടെ എന്താണ് അതഹ എന്ന് പറയുന്നത്? അതിന് നമുക്ക് ഇത്രയും അറിയുന്നതിന് വേറെ ഒന്നും വേണ്ട. ആ കണ്ടോ എന്നൊന്നും ആലോചിക്കണ്ട, ധൈര്യമായിട്ട് പറയാം. ആണ്ട് പറയുന്ന വ്യാകരണം പഠിച്ചാൽ ധൈര്യം വരും. പിന്നെ പൂർവ്വത്തിലിരിക്കുന്ന എന്താണെന്നുള്ളതിന് അല്പജ്ഞാനം വേണം. കാരണം ഇത് അത്തസ് എന്ന് പറയുന്നത് ഒരു അവ്യയമാണ്, സകാരാന്തമാണ്. അപ്പൊ പിന്നെ സകാരാന്തം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സൂത്രങ്ങളും പറയാം. ഏതൊക്കെയാണ്? വിസർജനീസാവരു അതിനെ തടയും. വിസർഗം വരെ പൊതുവാണ്, കുഴപ്പമൊന്നുമില്ല. സസജുഷരു കർവസാന വിസർജനീയ വിസർഗം. അത് കഴിഞ്ഞാണ് പിന്നെ മറ്റുള്ള സൂത്രങ്ങൾ വന്ന് ആക്രമണം നടത്തുന്നത്. അവിടെ വിസർജനീസ വരേണ്ടാണ്, അതിനെ ബാധിച്ചുകൊണ്ട് കപ്പുവച്ച വരും. പക്ഷെ അവിടെ സദ്വിസർഗ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉപത്മാനീയത്തിൽ കിട്ടത്തില്ല, മറിച്ച് വിസർഗം വരുന്നു. വിസർഗത്തിന് വിസർഗം തന്നെ വിധിച്ചു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോ ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ കൈയോടെ പ്രതിഫലമാണ്. പുണ്യവും മരിച്ചതിനു ശേഷം സ്വർഗമൊന്നും അല്ല, അങ്ങനെ വ്യാകരണത്തിൽ പറയുമെങ്കിലും ഇന്നലെ പഠിച്ചോ ഇന്ന് കാര്യം പ്രയോഗിക്കാം. ആണ് പഠിക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്ന അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ശിഷ്ടന്മാർ ഭാഷകാരൻ അവരെല്ലായിടത്തും ആ സന്ധികൾ പ്രയോഗിച്ച് ചെയ്യത്തുള്ള വാക്യങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഒരു സന്ധി ചെയ്യാത്ത ഒരു സ്ഥലം പോലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഭാഷ നമ്മൾ പ്രയോഗിക്കുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഠിക്കുമ്പോഴും എഴുതുമ്പോഴും എല്ലാം സന്ധികൾ എവിടെ വരുന്നോ അത് പ്രയോഗിക്കണം. അത് പ്രധാനസ്യ കാരണത്വം വേദസിദ്ധമേവ മഹദ്ഭി പരമർഷിഭി. അത് തന്നെ ഒരിക്കലും അതാണ് ഒരു തവണ മനസ്സിലായോ പാ വന്നിരിക്കുന്നു പൂർവത്തിൽ വിസർഗം കണ്ടു. ബാക്കി സൂത്രങ്ങളൂടെ പറയണം നമ്മൾ പഠിക്കുന്നവരെന്നുള്ള നിലയ്ക്ക്. ഏതൊക്കെയാണ്? അതായത് ഇവിടെ മഹദ്ഭിഹി എന്ന് പറയുന്നിടത്ത് സുബന്ധമാണ്, സകാരമുണ്ട് അവിടെ. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മൾ സകാരത്തിൽ നിന്ന് തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഇതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുന്നത്. നീന്തൽ പഠിച്ചതുപോലെ ആകരുത്. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി താന്നു പോകും. ആ പ്രയോഗത്തിൽ നമ്മളത് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണം. സകാരത്തിന് നിന്ന് തുടങ്ങി എന്ത് ചെയ്തു? വിസർഗ പരമർഷിഭി കപില പ്രഭൃതിഭി. അവിടെ അതിന് കാ വന്നു, നേരത്തെ പായ്ക്ക് ഉദാഹരണം വന്നു. ഇതിന് സാധാരണ ഉദാഹരണം വരുന്നത് കായും പായുമാണ്. ഘ ഭ ഇതിന് അപൂർവമായ വരത്തുള്ളൂ. ഇത് ധാരാളം വരികയും ചെയ്യും. അത് നമ്മൾ അതിന്റെ വഴിപ്രകാരം പഠിച്ചില്ലെങ്കിൽ സാറിന് സന്ധി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ, അതായത് ഈ പാണിനീയത്തെ ആശ്രയിക്കാതെ കുറുക്കു വഴിയിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ കണ്ടിട്ട് പറയും, ഇവിടെ എങ്ങനെ വിശ്രമിക്കുന്നു? ഖരവസാനയോ വിസർജനയാന്ന് പറയും. അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ അതിന്റെ വഴിക്ക് പഠിച്ചു വരുന്നോണ്ട് നമുക്കറിയാം അവിടെ സകാരത്തിൽ തുടങ്ങി ഋത്വം വന്നു, വിസർഗം വന്നു, വീണ്ടും സകാരം വരാൻ തുടങ്ങി, ഉടനെ ഉപ്പോഹു കപ്പൂച്ച വന്നു, കപിലപ്രഭൃതിഭി. അടുത്ത് കപിലപ്രഭൃതിവി പരിഗ്രഹീതം. അവിടെ അത് തന്നെ ഇനി ഒരു സ്ഥലത്ത് വന്നാൽ സംശയിക്കേണ്ട കാര്യം. ഇപ്പോ ഇവിടെ സന്ധി വന്നിരിക്കുന്നു നമുക്ക് മനസ്സിലായി. എങ്ങനെ? കപില പ്രപ്രതിഭി പരിഗ്രഹീതം. ശരി, ഇതിനെ എങ്ങനെയാ പദച്ഛേദം ചെയ്യുന്നത്? ഇങ്ങനെ തന്നെ. എന്തുകൊണ്ട്? ഇവിടെ വിസർഗത്തിന് വീണ്ടും വിസർഗം വരികയാണ് സന്ധിയിൽ സംഭവിച്ചത്. അപ്പോൾ പദച്ഛേദം ചെയ്താലും വിസർഗം തന്നെ, സന്ധി വന്നാലും വിസർഗം തന്നെ. ഇത് പ്രസജ്ജിതാവത്ത്. അവിടെ എന്താ വന്നത്? തദ് യാവത്ത്. അവിടെ ഒന്നും വന്നിട്ടില്ല. നിങ്ങളെ മനഃപൂർവ്വം കുഴപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. തദ് യാവത്ത്. കാരണം എന്തുകൊണ്ടാണ് തദ് യാ? അവിടെ യാ വരുമ്പോൾ നമുക്ക് തോന്നും എന്തോ വന്നിരിക്കുന്നു. പക്ഷെ അത് പദത്തിന്റെ പരിചയം വേണം അവിടെ. എന്തുകൊണ്ട്? തദ് എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ. സന്ധി വന്നിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടില്ല? അത് പദം ഇല്ലെങ്കിൽ നമുക്കവിടെ പദത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ നമ്മൾ പറയുക വേണേ ചെയ്യണമെന്ന് വരും. എന്ന് വെച്ചാൽ ഇപ്പോ തതി എന്നിരിക്കുന്നു എന്നിരിക്കട്ടെ, തതി യാവത്ത്. ഈ വേണേ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തദ് യാവത്ത് എന്ന് വരും. ഇകാരത്തിനെയാവുന്ന പരത്തിൽ ചെലവരിക്കുന്നു തദ് യാവത്ത് എന്ന് വരും. പക്ഷെ ഇവിടെ എന്താണ് തദ്? അങ്ങനൊരു പദമാണ്. എന്ന് വെച്ചാൽ അവിടെ ആ വാക്കുകളെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വേണം. അല്ലാത്തവർക്ക് സന്ധി പഠിച്ചു വെച്ചാലും പ്രയോജനം. വാക്കുകളെ കുറിച്ചുള്ള ബോധം വേണമെങ്കിൽ നമ്മൾ വായിക്കണം, സംസ്കൃതം വായിക്കണം. തദ്യാവത്തേഷാം ശബ്ദാനാം അന്യപരത്വം ന പ്രതിപാദ്യതേ താവ സർവജ്ഞം ബ്രഹ്മ ജഗത കാരണമിതി. അതാണ് കുപ്പുഹു കുപ്പുച്ച ജഗത ജഗതസ്. ബാക്കി സൂത്രങ്ങളെല്ലാം ഒരു രീതി പ്രതിപാദിതം അപി ആകുലീ ഭവേത്. കാരണം അവിടെ ഈ വന്നു. അപ്പോ അവിടെ പദം നമുക്ക് പിരിക്കാൻ പറ്റി, അപി ആകുലീ ഭവേത്. അധ തേഷാം എല്ലാ സൂത്രവും പറയും. അത്തസ്സെന്ന് പറയുന്നു അമീയമാണ്, സകാരത്തിന് സേഷവസാന വിസർജനീസാവും. നമ്മളതിൽ ആദ്യം പഠിച്ച ഉദാഹരണം ഇതാണ്, ഒരു സ്ഥലത്ത് അതസ്തേഷാം അതഹ തേഷാം പിരിക്കും. അന്യപരത്വം തീർച്ചയായും പരഹ സന്ദർഭ പഠിക്കാത്ത ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? പഠിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത് പഠിക്കാൻ പോകുന്ന അതിൽ തന്നെ വരുന്നതാണ്. സസജുഷു ഖരവസാന വിസർജന അവിടെ വരുന്ന തന്നെയാണ്. സന്ദർഭ പ്രവർത്തത അവിടെ നമ്മൾ പഠിച്ചതാണ്. ആനുമാനികം അപ്പി അനുമാന നിരൂപിതം അപ്പി ഗോണസി പ്രധാനം യകേഷാം ശാഖിനാം ശബ്ദവത് ഉപലഭ്യതേ കാഠകേ ഹി പഠ്യതേ മഹതഃ പരം. അത് നമ്മൾ ശ്രുതിയിൽ എവിടെ വന്നു കഴിഞ്ഞാലും ശരി, സന്ധിയില്ലാതെ വരത്തില്ല. എല്ലായിടത്തും ആ സന്ധി ഉള്ള നിയമങ്ങൾ ചെയ്തിരിക്കും. ചിലയിടത്ത് ഇങ്ങനെയുള്ളിടത്ത് ശ്രുതിയിൽ പരഹ എന്നുള്ളതിന് മുമ്പിൽ ഉപത്മാനീയ രൂപം കൊടുത്തിരിക്കും. ശരിക്കും ഉപത്മാനീയമായിരിക്കും, പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ ഈ പ്രിന്റിങ് വന്നതിന് ശേഷം പലപ്പോഴും ഈ ഫോണ്ടില്ലാതെ വന്നപ്പം അതും പഴയകാലത്ത് അച്ചടിയില്ല, അവിടെ എന്താണ് പറയുന്നത് അച്ച് അനുഫോണ്ടെന്ന് പറയുന്നു. ഈ സാധനം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, ഉപത്മാനിയും കണ്ടു കഴിഞ്ഞാൽ അതിന് പകരം അവർ ഇത് അവിടെ അന്ന് പണ്ടിങ്ങനെ എടുത്തു വയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്, പറക്കി വയ്ക്കും. വിസർഗത്തിൻ്റെ ഇത് പറക്കി വെച്ചിട്ട് ആ ഉപത്മാനിയം എന്ന് പറയുന്നതിനെല്ലാം അച്ചടിയിലേക്ക് വന്നപ്പോൾ മിക്കവാറും എല്ലാം അവർ വിസർഗമാക്കി. അങ്ങനെ സംഭവിച്ചതാണ്. മിക്കവാറും ശ്രുതിയിൽ വരുമ്പോൾ പിന്നെ ഇതിന്റെ പ്രൂഫ് നോക്കുന്നവർ അച്ചടിച്ചു കഴിഞ്ഞാൽ അവർക്കിത് അറിയണമെന്നില്ല, ഇത് ഉപത്മാനീയമാണ് ഇത് വിസർഗമാണ് എന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ ഈ ഉപത്മാനീയത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ചന്ദ്രക്കലയാണ്. അതിങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതെന്തോ മാറിപ്പോയതാണ്, ചന്ദ്രക്കല എടുത്ത് ഇവിടെ വെച്ചാണെന്ന് തീരുമാനിക്കുകയും ചെയ്യും. എന്നിട്ട് അവരത് അതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും വിസർഗം തന്നെ വെച്ചുകൂടാകുകയും അങ്ങനെ കുഴപ്പങ്ങളും വരും. അതുകൊണ്ടാണ് ആ കൂടുതലും ഈ ഉപത്മാനിയും ജിഹാമുനിയൊക്കെ പ്രിന്റിങ്ങിലില്ലാതെ വന്നത്. അങ്ങനെ സംഭവിക്കാമെന്ന് ഞാൻ പറയുന്നു പല സ്ഥലത്തും ശ്രുതിയിലും. മഹത പരം അവ്യക്തം അവ്യക്താത് പുരുഷ പരഹ, അത് തന്നെ ക്രമാശ്ചുമ്പ് ഇത്രയും സൂത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും സൂത്രവും ഓർത്തിരിക്കുന്നു. അതിൻ്റെ ആവശ്യം വരും ഇനിയും. അത് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണോ ചകാരവും ചാക്ക് അപൂർവമായ ഉദാഹരണം വരും. ചകാരത്തിന്റെ മുമ്പിൽ ഒരു ശകാരം കാണുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് സ്തോഷനശു വന്ന് തന്നെയായിരിക്കും. കാരണം ആ ശകാരം എന്ന് പറയുന്നത് സകാരത്തിന് ഒന്നാണ്. പിന്നെ നമ്മൾ പിറകിലോട്ട് ചിന്തിച്ചോണം, ആ സകാരം അവിടെ വരണമെങ്കിൽ വിസർഗത്തിനാണ്, അവിടെ ഒരു വിസർഗം വരണമെങ്കിൽ അവിടെ ഒരു രേഖം കാണും, ആ രേഖം വന്നത് സകാരത്തിൽ നിന്ന്. അങ്ങനെ പിന്നിലോട്ട് ചിന്തിച്ചു പോയാൽ മതി. ശായും ചായയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ചിന്തിക്കേണ്ട കാര്യം ധൈര്യമായിട്ട് പറയാം. മിക്കവാറും പക്ഷെ എല്ലാത്തിനും ചില അപവാദങ്ങൾ കാണും, അതങ്ങനെ വരുന്നിടത്ത് നമുക്ക് നോക്കാം. പക്ഷെ എളുപ്പം മനസ്സിലാക്കുന്നതിനുള്ള വിദ്യ ഇവിടെ പറയണം. അത് സ്തോസ്റ്റിനോസ്റ്റു ആണെന്ന് മനസ്സിലാക്കും. മഹദവ്യക്ത പുരുഷാഹ സ്മൃതി പ്രസിദ്ധാസ്ത, അത് തന്നെ സ്തോച്ചനോസ് വന്നോ. കാരണം എന്തുകൊണ്ട്? അത് ഓർത്തുകൊണ്ട് താ പരത്തിലിരിക്കുകയാണെങ്കിൽ പിന്നെ അതുവരെ എത്തത്തില്ല. പിന്നെ ഏതുവരെ എത്തത്തുള്ളൂ? വിസർജനേസിസ് അവരെ എത്തത്തുള്ളൂ. മറ്റത് എത്തണമെങ്കിൽ എന്തുവേണം? ഇവിടെ ചാ വേണം. ഇവിടെ ചായില്ല, തായാണ് ഇരിക്കുന്നത്. അപ്പൊ വിസർജനീയ സ്ഥാപനം വന്നു പിരിക്കുമ്പോ അങ്ങനെ പ്രസിദ്ധാഹ സകാരത്തിനാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ വ്യക്തമാകും ഇപ്പോ ഷല്ലിംഗ പ്രകടനം പഠിക്കുമ്പോൾ. അവിടെ ആ സകാരം വരുന്നു, അത് ഇവിടെ വരുമ്പോ ഇത് പിന്നെ യാതൊരു സംശയമില്ലാതെ വ്യക്തമാകും. ത ഏവ എന്ന് പറയുന്നിടത്തോ അവിടെ അത് നമ്മൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെയും അല്പം പദപരിചയം വേണം. തേ ഏവാന്നോ ആ ഏച്ചു അയവായ വന്നു, ലോകശകലസ്യം വന്നു, പുറത്ര സിദ്ധം വന്നു. കാരണം ഇങ്ങനെ വരുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത ഏവാന്നിരിക്കുന്നിടത്ത് അകാരം എന്ന് പറയുന്ന സ്വരത്തിന്റെ പരത്തിൽ ഏകാരമിരിക്കും. ഇതെവിടെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വരത്തിന്റെ പരത്തിൽ മറ്റൊരു സ്വരം ഇരിക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് സന്ധി വരുന്നില്ല എന്ന് ചിന്തിക്കണം ആദ്യം. അപ്പോൾ ഇവിടെ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു, സന്ധി വരേണ്ടതല്ലേ? ആ ഏന്തിരുന്നു കഴിഞ്ഞാൽ ഏത് സന്ധിയാണ് വരേണ്ടത്? വൃദ്ധിരേചി. ഈ ഇരിക്കുമ്പോഴാണ് ആത്മണ വരുന്നത്. ഏരുന്ന വൃദ്ധിരേചി വരണം. ആദേശിച്ച് പേരെ വൃത്തിരേഖ ആദേശിച്ച് ഇവിടെ വൃത്തി വരേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാത്ത ചില സൂത്രങ്ങൾ കൊണ്ട് അതും വരാം. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ വൃത്തി വരേണ്ടതാണ്. പക്ഷെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈ താ എന്ന് പറയുന്നതിന് തേ എന്നുള്ളതാണ്. തേ സഹ തൗ തേ തശബ്ദത്തിന്റെ പ്രദോഷബോധനമാണ്. ഇത് വേറെ ചില തപത്തെ നമസ്തേ എന്ന് പറഞ്ഞു. ചതുർത്ഥിയിൽ വരാം, പലയിടത്തും വരാം. പക്ഷെ അതിന് പദപരിചയം വേണം. എന്താണ് പ്രസിദ്ധാഹ? അത് നോക്കണം. പ്രസിദ്ധങ്ങൾ പ്രഥമവൃഷബോധനമാണ്. അപ്പൊ അതിന്റെ അടുത്ത് വന്നിരിക്കുന്നത് തേ എന്നായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില പൊടി യുക്തികൾ പ്രയോഗിക്കണം. തേ ഇതിനി വേറെ ചില രീതിയിലും വരാതെ നമ്മളിനി പഠിക്കും. അതിന്റെ വ്യത്യാസം ഇപ്പൊ പഠിച്ചതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലായിക്കൊണ്ട് ഇവിടെ ലോകശാകല്യസ്യ വന്നിരിക്കുന്നു, അത് ഉറപ്പിക്കാം. അത് ധൈര്യമായിട്ട് ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. ലോകശാകല്യസ്യം വന്നു കഴിഞ്ഞാൽ പൂർവ്വത്ര അസിദ്ധം പിന്നെ സന്ധി വരത്തില്ല. അതുകൊണ്ട് ആ ഒരു യുക്തി ഏതാണ്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നോർത്തോളണം. ഏവാന്നിരുന്ന് സന്ധി വരാതിരിക്കുന്നു, ലോകശാകല്യസ്യ വന്നു, പൂർവോത്രാസിദ്ധം വന്നു, തേ എന്നൊരിടത്ത് അപ്പൊ എന്ത് വന്നു? ഏച്ചു അയവായവഹ ഐ ആദേശം വന്നു. ഇത് ഒരല്പം പരിചയം കൊണ്ട് മനസ്സിലായിക്കൊള്ളു. തേ ഏവ ഏവ ഇഹ, അതാണ് നേരത്തെ പറഞ്ഞത്. ആത്മണ ആ ഈ നിരത്തിപ്പം വന്നു. പൃഥ്വിജ്ഞായന്തേ തത്ര അവ്യക്തം ഇതി സ്മൃതി പ്രസിദ്ധേ. സ്മൃതി പ്രസിദ്ധേ അവിടെ എന്ത് സൂത്രമാണ്? പ്രസിദ്ധേ അവിടെ എന്താവുന്ന ഗ്രാമവസാനം എന്ന് പറയുന്ന വിധിസൂത്രമാണ്. ഒരു സപ്ഞാസൂത്രമാണ്. നമ്മൾ കണ്ടെത്തേണ്ട ഏത് വിധി വന്നെന്നാണ്, അതാണ് ഖരവസാനിയർ വിസർജനീയ വിസർഗം വന്നിരിക്കുന്നു. എന്തുകൊണ്ട് അവിടെ അങ്ങനെ വിസർഗം വന്നു? കാരണം ഇതിന്റെ അവസാനമായി. കാരണം അവിടെ ഒരു കോമ ഇട്ടപ്പോ എന്ന് വെച്ചാൽ നിർത്തി നടത്തും. നിർത്തുന്നതിനാണ് സംസ്കൃതി പറയുന്നത് വിരാമം. വിരാമോ അവസാനം അവസാനമായി. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വേറെയുണ്ട് ശബ്ദങ്ങളൊക്കെ, ഇവിടെ അതൊന്നും പരിഗണിക്കുന്നില്ല. അവിടെ നിർത്തിയില്ലെങ്കിൽ ചായരിക്കുന്നതുകൊണ്ട് വേറെ സൂത്രങ്ങളൊക്കെ വരാം. പക്ഷെ ഇവിടെ ഒരു കോമ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് പോലെ എടുക്കണം. എങ്ങനെ? ഇതി പ്രസിദ്ധേ സ്മൃതി പ്രസിദ്ധേ ഹേ, നിർത്തിയിട്ടാണ് അടുത്ത ശബ്ദം വെച്ചിരിക്കുന്നത്. അല്ല, നിർത്താതെയും പറയാം. എങ്ങനെയാണ്? തത്ര അഭിവ്യക്തം ഇതി സ്മൃതി പ്രസിദ്ധേ ഹേ ശബ്ദാധീനം, അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ ഒന്നും നിർത്തി, ഒന്നും നിർത്തിയ അതിനെ നമ്മൾ വിരാമമായി കണക്കാക്കുന്നു, പിന്നെ അടുത്ത് ശബ്ദമുള്ളതായി കണക്കാക്കുന്നില്ല. അവിടെ സംഹിതയില്ല. പറഞ്ഞു എന്താണ്? വിസർജനീയ സഹ വരണമെന്നുണ്ടെങ്കിൽ സംഹിത വേണം. അത് അവസാനത്തെ സംഹിതാധികാരത്തിലാണ്. അവസാനം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ സംഹിതയില്ല. അവസാനിച്ച് അടുത്തൊരു അക്ഷരം വന്നാലേ സംഹിതയുള്ളൂ. അതുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. സസജുഷരു, ഇങ്ങനെ വരുന്നിടത്തെല്ലാം ചോദണം. ഇതെല്ലാം സുബന്ധ ശബ്ദങ്ങളാണ്. അവിടെ സകാരമുണ്ട്. സകാരത്തിന് ഋത്തു വിസർഗം വന്നു. പ്രസിദ്ധേഹേ ശബ്ദാധിഹീനത്വം വ്യക്തം അവ്യക്തമിതി ഉത്പത്തി സംഭവാത് സ്മൃതി പ്രസിദ്ധം പ്രധാനം അവിധീയത്തെ. തസ്യ ശബ്ദവത്വാത് അശബ്ദത്വം അനുപന്നം. തദേവ, ഒന്നുമില്ല. നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അവിടെ എന്തോ വന്നെന്ന് തോന്നും. ഇല്ല, എന്തുകൊണ്ട്? തത് ഏവ, നമ്മൾ പഠിച്ചതൊന്നും വന്നിട്ടില്ല, പഠിക്കാത്ത വന്നിട്ടുണ്ട്. തോന്നും അവിടെ എന്തോ വന്നതുപോലെ. ഇല്ല, അവിടെ എന്താണോ, സന്ധ്യയെ വിച്ഛേദിക്കേണ്ട ആവശ്യമില്ല. രണ്ട് പദങ്ങളാണ് തത് ഏവ എന്നേ ഉള്ളൂ. സന്ധി വന്ന് വിച്ഛേദിക്കുന്നില്ല. ജഗത കാരണം, അതിപ്പോ ഉറപ്പായി. അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ശ്രുതി സ്മൃതി ന്യായ പ്രസിദ്ധേഭ്യ ഇതി ചേത്. നമ്മൾ പഠിച്ചില്ല, പക്ഷെ അത് ശരിയാണ്. ഭ്യ ഇതി, അവിടെ സന്ധി വരാതിരിക്കുന്നതുകൊണ്ട് ലോകശകലസ്യ വന്നിരിക്കുന്നു. പക്ഷെ നമ്മൾ പഠിച്ച സൂത്രമാണ്, അത് പഠിച്ചതാണ്. അത്രയും പറഞ്ഞ് ശരിയാണ്. പ്രസിദ്ധിഭ്യ ഇതി, അത് ശരിയാണ്. പക്ഷെ ലോകശകലസ്യ വരുന്നതിന് മുമ്പ് നടന്ന ഏച്ചുവായവായവ ഇവിടെ വന്നിട്ടില്ല. വേറെ സൂത്രം വന്ന് അത് നമ്മൾ പഠിക്കും. കാരണം ഏച്ചു വായവായ വരികയാണെങ്കിൽ പ്രസിദ്ധിഭ്യേ എന്ന് പറഞ്ഞു. ഇത് പ്രസിദ്ധിഭ്യ എന്നാണ്. ഇവിടെ സകാരത്തിൽ നിന്ന് തുടങ്ങി മറ്റ് സൂത്രങ്ങൾ വരുന്നത് നമ്മളിനി പഠിക്കും. പക്ഷെ ആ പറഞ്ഞ് ശരിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ വ്യക്തി അനുസരിച്ച് എന്താണ്? ചത്തത് കീചകനെങ്കിൽ വന്നത് ഭീമൻ തന്നെ. അവിടെ ലോകശകലസ്യ വന്നിരിക്കണം. ഇനി അതുപോലെ വരുന്ന വേറെ സൂത്രമുണ്ട്. രണ്ടിലാരെങ്കിലും ഒരാൾ ഇവിടെ ഇപ്പൊ ആ പറഞ്ഞ ശരിയാണ്. നെയ്ത ദേവം ന ഏതത് ഏവം ന ഏതത് ഏതത് ഏവം, ഒന്നുമില്ല. പദം വേറെയാണ് ഏതത് ഏവം. പക്ഷെ ന ഏതത് ആ ഏവന്നു വന്നു. ഇവിടെ ഒരു സിദ്ധാന്തം പൂർവപക്ഷം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് പൂർവപക്ഷി പറയുന്നത്? ശ്രുതി പ്രമാണം ഉണ്ട് ജഗത്തിന് കാരണം പ്രധാനമാണ് എന്നുള്ളതിന്. ഇപ്പൊ നിങ്ങൾ മിക്കവാറും സന്ധി പഠിച്ച സന്ധികളെല്ലാം ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞു. തൊണ്ണൂറ്റൊമ്പത് ശതമാനം പഠിച്ചു കഴിഞ്ഞു. ഏത് ദൈവം നഹിതം വാക്യം സ്മൃതി പ്രസിദ്ധയോർ മഹദവ്യക്തയോർ അസ്തിത്വപരം പറയുന്നു. ഏതത് കാഠകം വാക്യം, കഠോപനിഷത്തിലെ ഈ വാക്യം ഏതാണ്? മഹതപരം അവ്യക്തം അവ്യക്താത് പുരുഷപര എന്ന് പറയുന്ന വാക്യം സ്മൃതിപ്രസിദ്ധയോഹോ മഹതവ്യക്തയോർ അസ്തിത്വപരം. സ്മൃതിപ്രസിദ്ധമായിരിക്കുന്ന എന്ന് വെച്ചാൽ സാങ്കേ സ്മൃതിയിൽ പ്രസിദ്ധമായിരിക്കുന്ന മഹത്, അവ്യക്തം ഇവയുടെയെല്ലാം അസ്തിത്വത്തെ കുറിച്ച് പറയുന്നതല്ല. സംഖ്യന്മാർ പറയുന്ന, നിങ്ങളിപ്പോൾ സന്ധ്യയെക്കുറിച്ച് നോക്കി ബുദ്ധിമുട്ടുണ്ട, അത് നമ്മൾ പ്രത്യേകം തന്നെ സമയം വയ്ക്കും. അല്ലെങ്കിൽ അവസാനം ബ്രഹ്മസൂത്രത്തിൽ സന്ധി മാത്രം ശേഷിക്കും, അങ്ങനെ വരും. ഇപ്പം പറയുമ്പോൾ അതിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സമയം വയ്ക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചതിനെ പ്രയോഗിക്കാൻ വേറില്ലല്ലോ. സാറിന് ഇത് ചെയ്യുന്നത് സാഹിത്യങ്ങൾ പഠിക്കുമ്പോഴാണ്, സാഹിത്യകൃതികൾ പഠിക്കുമ്പോഴാണ്. നമ്മളത് പഠിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യും. അത് നമ്മൾ പ്രത്യേക സമയം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറയുമ്പോൾ ഇത് തന്നെ ശ്രദ്ധിക്കും. ഞങ്ങൾക്ക് ഏതത് കാഠകം വാക്യം, ഈ പറയുന്ന കഠോപനിഷത്തിലെ വാക്യം, സ്മൃതി പ്രസിദ്ധയോർ മഹതവ്യക്തിയോർ അസ്തിത്വ പോലും സംഖ്യസ്മൃതിയിൽ പറയുന്ന മഹത്തത്വം അവ്യക്തത്വം തുടങ്ങിയവയുടെ അസ്തിത്വത്തെ കാണിക്കുകയല്ല എന്ന് വെച്ചാൽ അതിനൊന്നും കഠോപനിഷത്ത് പ്രമാണം അല്ല. നഹി അത്ര യാദൃശം സ്മൃതി പ്രസിദ്ധം സ്വതന്ത്രം കാരണം ത്രിഗുണം പ്രധാനം താദൃശം പ്രതിഭിജ്ഞായതേ. സംഖ്യസ്മൃതിയിൽ പറയുന്ന യാദൃശം സ്മൃതി പ്രസിദ്ധം സ്വതന്ത്രം കാരണം, ആ സ്വതന്ത്ര കാരണമുണ്ടല്ലോ ജഗത്തിന്റെ സ്വതന്ത്രമായ കാരണം, മറ്റൊന്നിനെ ആശ്രയിക്കാതെയുള്ള, ഈശ്വരനെ ആശ്രയിക്കാതെയുള്ള കാരണം. അത് സ്വതന്ത്ര കാരണമെന്ന് പറയുന്നത് തർക്കികന്മാരും മറ്റും ജഗത്തിന് കാരണം പരമാണു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ഈശ്വരനെ കൂടെ സ്വീകരിക്കുന്നുണ്ട്, സ്വതന്ത്ര കാരണമായി അവരൊന്നിനെ സ്വീകരിക്കുന്നില്ല. സംഖ്യന്മാരങ്ങനെയല്ല, അവർ പറയുന്നത് ഈശ്വരന്റെ ഒന്നും ആവശ്യമില്ല, പ്രകൃതി തന്നെയാണ് സ്വതന്ത്രമായ കാരണം. ഇന്നത്തെ ഭൗതികവാദികളെ പോലെ അതിനെ, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അതിനെ നിഷേധിക്കുന്നത്. യാദൃശ്ചം സ്മൃതിപ്രസിദ്ധ സ്വതന്ത്രം കാരണം, സ്മൃതിപ്രസിദ്ധമായിരിക്കുന്ന സ്വതന്ത്രമായ കാരണമാണ് ത്രിഗുണം പ്രധാനം എന്ന് യാദൃശ്യം താദൃശം അത്തരത്തിൽ ഇവിടെ ന പ്രതിഭിജ്ഞായത്. ഇവിടെ മഹതപരം അവ്യക്തം അവ്യക്ത പുരുഷപര എന്ന വാക്യം കേൾക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ തോന്നുന്നില്ല. സ്മൃതി കേൾക്കുമ്പോൾ എന്തൊരർത്ഥമാണോ തോന്നുന്നത്, അത് ശ്രുതി കേൾക്കുമ്പോൾ തോന്നുന്നില്ല എന്നർത്ഥം ആണ്. യാദൃശ്യം താദൃശം എന്ന പ്രതിഭിജ്ഞായത്തെ സ ശബ്ദവന വ്യക്തം അവ്യക്തമിതി യൗഗികത്വാ അന്യസ്മിൻ നബി സൂക്ഷ്മേ ദുർലക്ഷ്യേ ച പ്രയുജ്യതേ എന്ന ചായം കസ്മിൻചിത് രൂഢഃ.